വിശപ്പില്ല എന്നറിഞ്ഞ് ഞാൻ ആത്മാവാണ്, എനിക്ക് വിശപ്പില്ലെന്നറിഞ്ഞ വിശപ്പ് പോവും. അതായത് അതെല്ലാം അവര് ചെയ്തിട്ടുള്ള സാധനയുടെ ഫലം. ഗീതയിൽ പറയും, അമാനിത്വം അദംബിത്വം അഹിംസ ക്ഷാന്തിരാർജവം ആചാരോപാസനം എന്നെല്ലാം പറഞ്ഞു. എന്താണ് ഒരാള് ചെയ്യേണ്ട ആധ്യാത്മിക സാധനങ്ങളെ കുറിച്ച് പറയും. ഇപ്പോ അങ്ങനെയുള്ള സാധനങ്ങൾ അനുഭവിച്ചില്ല. ഇപ്പൊ കോപിക്കാതിരിക്കുക എന്നൊരാൾ തീരുമാനിക്കും, കോപിക്കത്തില്ല, എന്ത് സാഹചര്യം വന്നാൽ ഞാൻ കോപിക്കത്തില്ല. അങ്ങനെ അത് ശീലിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് കോപം നിയന്ത്രിക്കാനുള്ള ശേഷിയുണ്ടോ? ഇതുപോലെ ഇപ്പൊ ഒരാൾ ഞാൻ സംസാരിക്കുന്നില്ല, മൗനം, അതിങ്ങനെ കുറെ കാലം ശീലിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് സംസാരത്തെ നിയന്ത്രിക്കുന്നതിനുള്ള ശേഷിയുണ്ടോ? അപ്പോ അങ്ങനെ ഏത് നമ്മൾ മാനസികമായ അഭ്യാസങ്ങൾ, തിതിക്ഷ സഹനശക്തി, ഒരാളത് ശീലിക്കുന്നു, എല്ലാ ദുഃഖങ്ങളെയും സഹിക്കുക, അങ്ങനെ വന്ന് വന്ന് വന്ന് കുറെ കാലം കഴിയുമ്പോൾ എന്തുവരും? ആ ശീലന, അയാളുടെ പരിശീലനം എന്ന് പറയുന്ന അയാളുടെ ഒരു സഹജ സ്വഭാവമാണ്. പിരമണ മഹർഷി വലിയ ചെറിയ പ്രായത്തില് അവിടെ പോയിട്ട് ഗുഹയ്ക്കകത്ത് വരുമ്പോണ്ടാവരുന്നു, മിണ്ടാതെ കുറെ കാലം മിണ്ടായിരുന്നു കഴിഞ്ഞാൽ എന്തോരും അതിനൊരു ശീലമായി മാറും. അതൊരു സാധനയുടെ ഫലമാണ്. മിണ്ടത്തില്ല എന്നുള്ള ഒരു തീരുമാനത്തിൽ അങ്ങനെ ഇരുന്നു, അങ്ങനെ ഇരിക്കാൻ കുറെ കാലം ഇരിക്കാൻ കഴിഞ്ഞാൽ കുറച്ച് വർഷങ്ങൾ, പിന്നെ അയാൾക്കുള്ള അതൊരു ശീലമായി മാറും. അപ്പോ ഇങ്ങനെയുള്ള എല്ലാവരും ഓരോരോ സാധനകളിൽ ഏർപ്പെട്ടിട്ടുള്ളവർ, അപ്പോ പ്രത്യേകിച്ച് വേകാന്തതയിലൊക്കെ പോയി ഒരാൾക്ക് ഇരിക്കാൻ കഴിഞ്ഞ ശാന്തമായിട്ട് ആദ്യം കുറച്ച് പ്രയാസമായിരിക്കും. പിന്നെ ശാന്തമായി ഇരിക്കാനായിട്ട് ശീലിച്ചു കഴിഞ്ഞാൽ പിന്നെ സമൂഹത്തിൽ വന്നാലും അയാൾക്ക് അത് സഹജമായി കഴിഞ്ഞാൽ ആ ശാന്തത നിലനിർത്താൻ പറ്റും. അങ്ങനെ പറ്റണമെന്ന് നിർബന്ധമില്ല, അങ്ങനെ ശ്രമിക്കുന്ന ഒരാളിന് പറ്റും. അപ്പോൾ ഒരു വ്യക്തിയിൽ എന്തെങ്കിലും ബാഹ്യമായ വിശേഷണം നമ്മൾ കാണുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ആന്തരികമായ എന്തെങ്കിലും പ്രത്യേകതകളൊക്കെ കാണുന്നുണ്ടെങ്കിൽ, അതൊക്കെ എന്താണ്? ആ വ്യക്തി ചെയ്ത സാധനയുടെ ബലമാണ്. എന്ന് പറഞ്ഞാൽ അതിന് ജ്ഞാനവുമായിട്ട് നേരിട്ട് ബന്ധമൊന്നും, ജ്ഞാനമല്ല അങ്ങനെ ഒരു അവസ്ഥ അയാൾ ഉണ്ടാക്കിയത്, മറിച്ച് അയാൾ ചെയ്ത സാധനകളുടെ ഫലമാണ്. ഇപ്പൊ കോപം നിയന്ത്രിക്കാൻ ഒരാൾക്ക് കഴിഞ്ഞാൽ കോപിക്കാതിരിക്കും, അത് കഴിഞ്ഞില്ലെങ്കിൽ എന്തേ കോപി. ഇപ്പൊ ദുർവാസാവിനെ കുറിച്ച് പറയും, ദുർവാസാവ് വളരെ കോപിഷ്ടനായിരുന്നു. എന്തുകൊണ്ട്? ദുർവാസാവിനും കോപത്തെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല, അങ്ങനെയുള്ള മനുഷ്യരും ഉണ്ട്. ഇപ്പോ ഞാനും അതാണ് പറഞ്ഞു വരുന്നത്, ഞാനും ഇതുമായിട്ടൊന്നും ഒരു ബന്ധമില്ല. എന്തിനു വേണ്ടി ഒരാള് നിങ്ങൾ സൈക്കിളിൽ ചവിട്ടാൻ പഠിച്ചു കഴിഞ്ഞ ഞാനീ ആയാലും സൈക്കിളിൽ കയറാം, സൈക്കിളിൽ കെട്ടാനേ പഠിച്ചിട്ടില്ലെങ്കിൽ ജ്ഞാനിയായെന്നും പറഞ്ഞ് സൈക്കിളിൽ കയറി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? വീണ് മുട്ടിന്റെ തോലി പോകും. ജ്ഞാനിയാണ് എന്നാ സൈക്കിളിൽ കയറി പറ്റൂ? അത് പറ്റത്തില്ല. അപ്പൊ അതിന് നമ്മൾ ഏത് കാര്യവും സ്വായത്തമാകുന്നത് ശീലിക്കുന്നതിലൂടെയാണ്. അപ്പൊ ആധ്യാത്മികമായി ജീവിക്കുന്നവരിങ്ങനെ ചില കാര്യങ്ങളൊക്കെ ശീലിക്കണം എന്നൊരു പൊതുവായ ധാരണയുണ്ട്. അതനുസരിച്ച് എന്ത് ചെയ്യുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ മനുഷ്യൻ ശീലിക്കാൻ ശ്രമിക്കുന്നു. ആ ശീലത്തിൽ അയാൾക്ക് വിജയിക്കാൻ കഴിഞ്ഞ, വിജയിക്കണമെന്നില്ല, കഴിഞ്ഞാൽ അത് പിന്നെ സഹജമായി. അതാണ് രഘുണ മഹർഷി എന്ത് ചെയ്തതോടെ ഉണ്ടായിരുന്നു. അതാണ് ജ്ഞാനം എന്ന് തിരിച്ചുള്ളത്. ഇപ്പൊ നിങ്ങള് തിരുവണ്ണാമലയിൽ പോയാലും ഒരുപാട് പേരും ഉണ്ടായിരിക്കുന്നവര് കാണും, മറ്റു കാര്യങ്ങൾ ഇടപെടാത്തവര് കാണും. അപ്പൊ അതുകൊണ്ട് അവർ ഞാൻ ഇന്ന് നമ്മള് പറയും ഉണ്ടാതിരിക്കുന്നോണ്ട് പറയാൻ പറ്റില്ല. അങ്ങനെ ഉണ്ടാതിരിക്കുന്നവര് ജ്ഞാനിയാണെങ്കിൽ ഒരാൾക്ക് ജന്മനാം ഉണ്ടാനേ കഴിയില്ല, അയാൾ ജ്ഞാനിയാണ്. അത് പറ്റുന്നില്ല സംസാരിക്കുക. അങ്ങനെയുള്ള നിർഭാഗ്യവാന്മാരുണ്ടല്ലോ. അല്ല, ജ്ഞാനവും കുരുത്തക്കേടും തമ്മിൽ എന്താ ബന്ധം? നമ്മള് ജ്ഞാനവും കുരുത്തക്കേടും തമ്മിൽ എന്തിനാ ബന്ധിപ്പിക്കാൻ ശ്രമിക്കുന്നു? കുരുത്തക്കേടിന് വേറെ എന്തെങ്കിലുമായിട്ടൊക്കെ നമുക്ക് ബന്ധിപ്പിച്ചുകൂടി. ജ്ഞാനുമായിട്ട് എന്താ ബന്ധിപ്പിക്കുന്നു? വേറെ എന്തെല്ലാമുണ്ട് കുരുത്തക്കേടിനെ ബന്ധിപ്പിക്കുന്നത്? ഒരാൾ ഗുരുത്തക്കേട് കാണിക്കുന്നു, പറയാം അതവന്റെ സംസർഗം കൊണ്ടുണ്ടായതാണോ, അല്ലെങ്കിൽ അതവനെ ആരെങ്കിലും പഠിപ്പിച്ചതാണോ, ഇങ്ങനെയൊക്കെ പറയാനും. ജ്ഞാനുമായിട്ട് എന്തിനാ? ജ്ഞാനമെന്ന് പറയുന്ന ഒരു നല്ല കാര്യം ഈ പറയുന്ന വേണ്ടാധീനങ്ങളുമായിട്ട് നമ്മൾ എന്തിനാ ബന്ധപ്പെടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ആവശ്യമുണ്ടോ? ഏത് അത് നമ്മളെന്ത് അങ്ങനെ ചിന്തിക്കുന്നത്? ജ്ഞാനം എന്ന് പറയുന്ന ഒരു നല്ല കാര്യമില്ലേ? അപ്പൊ എന്തെങ്കിലും നല്ല കാര്യം ഉണ്ടാകുമെന്ന് ചിന്തിച്ചാൽ പോലെ ജ്ഞാനം ഉണ്ടായാൽ എന്തൊക്കെ മോശക്കാര്യം സംഭവിക്കുക, അതൊന്നിനും നമ്മൾ ചിന്തിക്കുന്നു. ജ്ഞാനം എന്ന് പറയുന്നത് അത്രയും കുറഞ്ഞ കാര്യമാണ്. അതെന്തിനും അങ്ങനെ ചിന്തിക്കുന്നുണ്ട് ഞാൻ ചോദിക്കുന്നു. അതെന്തിനാ നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നത്? അത് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം ജ്ഞാനം എന്ന് പറയുന്നത്, അറിവെന്ന് പറയുന്നതിനെ ഒരു വലിയ കാര്യമായിട്ട് നമ്മൾ കാണുകയാണെങ്കിൽ അതിനോട് ചേർത്ത് വേണ്ടാധീനങ്ങൾ എന്തൊക്കെ നടത്താം എന്ന് നമ്മൾ എന്തിനാ ചിന്തിക്കുന്നത്? അല്ലെങ്കിൽ നടക്കുമോ എന്ന് എന്തിനു ചിന്തിക്കണം? നല്ലതിനും നല്ലതിനോടല്ലേ ചേർക്കേണ്ടത്? അപ്പൊ ജ്ഞാനമുണ്ട് ഒരാൾക്ക്, അയാൾക്ക് സഹജീവികളോട് സ്നേഹം ഉണ്ടാകുമോ, മനസ്സിൽ കാരുണ്യം ഉണ്ടാകുമോ, അയാൾക്ക് മനസ്സിൽ സമാധാനം ഉണ്ടാകും, ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുക. ഈ വേണ്ടാത്ത കാര്യങ്ങൾ എന്തിനാ അതുമായിട്ട് ബന്ധപ്പെടുത്തുന്നു? നമ്മൾ നല്ലത് ചിന്തിക്കാറുണ്ടടുത്ത്, അത് ചിന്തിക്കണം. ഇപ്പൊ എന്ത് നല്ലത് വന്നാലും അവിടെ നമ്മള് വേണ്ടാതീനും, അതിലെന്താ യുക്തി എനിക്ക് മനസ്സിലാകുന്നില്ല. നമ്മൾ പൊതുകാര്യങ്ങളെന്ന് പറയുന്നു, ഇവിടെ ഇപ്പൊ ഇത്രയും പേരേ ഉള്ളൂ. പൊതുകാര്യം പറയുന്നത് നിങ്ങള് മതപ്രഭാഷണത്തിനൊക്കെ പോകുമ്പോഴാണ് അവിടെ പൊതുകാര്യം പറയും. ഈ രാഷ്ട്രീയം ആണോ ഇപ്പോഴത്തെ പൊതുകാര്യം എന്ന് പറയുന്ന അടുത്ത് വരുന്ന തെരഞ്ഞെടുപ്പാണ്, നമ്മൾ അതിനെ കുറിച്ചല്ലല്ലോ പറയുന്നത്. ഇത് നമ്മൾ ബന്ധപ്പെടുത്തേണ്ട കാര്യമില്ല, അതൊക്കെ വേറെ കാര്യങ്ങൾ. അപ്പോ അതുമായിട്ട് ഒന്നും ബന്ധമില്ല. ഞാനിയാണ് അതിപ്പോ വൃത്തകേട് കാണിക്കുന്നവൻ എന്തും പറയാം, വായി തോന്നിയൊക്കെ പറയും. കാണിക്കുന്ന ഗുരുത്തക്കേടാണെങ്കിൽ അവന് വായി തോന്നിയൊക്കെ പറയാം. അവനിതുപോലെ നിങ്ങളൊക്കെ പറയുന്ന മതപ്രഭാഷണം കേട്ടിട്ടുണ്ടെങ്കിൽ അവൻ, അത് നിങ്ങളാണ് ഉത്തരവാദി. അവനിപ്പോ ചെന്നു മതപ്രഭാഷണം പറഞ്ഞപ്പോ അവനോട് പറഞ്ഞു ഈ ബ്രഹ്മമാണ് അതാണ് പറയാൻ പറഞ്ഞാ പിന്നെ കുരുത്തക്കേട് കാണിക്കുമ്പോഴും അവൻ പറയും അത്. അവനാരാ ഉത്തരവാദി? അവനത് പറഞ്ഞു കൊടുത്തവരല്ലേ? അല്ലെങ്കിൽ ശരി, നിങ്ങൾ നേരെ പറഞ്ഞു കൊടുത്തു, അവന് മനസ്സിലായി. അങ്ങനെയും സംഭവിക്കും. നേരെ പറഞ്ഞു കൊടുത്തവന് മനസ്സിലായി. അതുകൊണ്ട് അതും ഇതുമായിട്ടൊന്നും ബന്ധപ്പെടുത്തണ്ടോ? ജ്ഞാനിക്ക് തല്ലു കിട്ടുമോ ഇല്ലയെന്നൊക്കെ ഉള്ളത് അതും ഇതുമായിട്ടൊന്നും ഒരു ബന്ധമുള്ള കാര്യമുണ്ട്. ഒരാൾ തെറ്റ് ചെയ്തില്ലെങ്കിൽ അയാൾക്ക് തല്ല് കിട്ടുമല്ലേ, കിട്ടുമോ? അങ്ങനെ എന്നാൽ ഒരു സംഭവം പറഞ്ഞുതരും. പണ്ട് ശിവഗിരിയില് ഒരാളെ കൊണ്ടുവന്നു. അപ്പോ ഗുരുവിന്റെ അടുത്തിരുന്നിട്ട് അയാൾ പെട്ടെന്ന് കയറി ഒരു കടി കടിച്ച് ഗുരുവിന്റെ കവിളത്ത്. കേട്ടിട്ടുണ്ടോ? ആ കുറച്ച് മാനസികമായ പ്രശ്നമുണ്ട്. ചെറിയൊരു കടി കടിച്ച് കവിളത്ത്. അപ്പോ ഗുരു എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണോ അയാൾ കടിച്ചത്? ആണോ? ആണോ? ആ പിന്നെ അപ്പോ അയാള് മാനസികമായ അസുഖമുള്ളവനാണ്. അയാൾക്കൊരു അഭയം കൊടുത്ത്. അപ്പോ ഇങ്ങനെ ഗുരുക്കന്മാര് കാരണമുള്ളതുകൊണ്ട് അവർ വരുന്നവർക്കൊക്കെ അഭയം കൊടുക്കും. ചിലപ്പോ അവർ ഉപദ്രവിക്കും. അവര് തെറ്റ് ചെയ്തിട്ടാണ്. രണ്ടു തവണ ശിവഗിരി നിന്ന് ഓടിപ്പോകേണ്ടി വന്നു. സ്വന്തം തെറ്റുകൊണ്ടാണ്. ആണോ? ശിഷ്യന്മാർ ചെയ്ത തെറ്റുകൊണ്ടാണ് ഗുരുവിന് ഓടിപ്പോകേണ്ടി വന്നു രണ്ടു തവണ. അപ്പോ അതൊന്നും പറയാം. അങ്ങനെ നമ്മൾ ബന്ധപ്പെടുത്തിയ ആകെ കുഴപ്പമോ? അങ്ങനെ ബന്ധപ്പെടുത്താൻ പറ്റും. ഞാനിനി ശിവേരിയിലേക്ക് ഇല്ലെന്നും പറഞ്ഞാണ് പോയിരുന്നത്. ഇവിടുന്ന് പോയി ഇതുവരെ പോയിരുന്ന അതാണ്. അപ്പൊ അതിവിടെ പല പ്രശ്നങ്ങളും ഉണ്ടായി. വളരെ ഗുരുതരമായ പ്രശ്നങ്ങൾ. ഉത്തരവാദികൾ ശിഷ്യന്മാരാണ്. ആ ചരിത്രമോ കേട്ടിട്ടുണ്ടോ? ഞാൻ പോയതാ? ഞാൻ പോയതല്ല, ഗുരുദേവ് ഇവിടുന്ന് പോയത്. എന്നെ പോലെ ആരെല്ലാം പോയിരിക്കുന്നു വന്നിരിക്കുന്നു. അതിലും ഞാൻ പറയുന്നത് ഗുരുദേവം പോയ കാര്യം. ഗുരുദേവം പോയ കാര്യത്തെ കുറിച്ചാ പറയും. നമ്മള് ഗുരുവിന്റെ കാര്യം വരുമ്പോ നമ്മുടെ കാര്യം എന്താണ് പറയുന്നത്? അപ്പോ ആ ഞാനെങ്ങനെ ഇവിടെ നിന്ന് പോയി എന്നൊക്കെ ഉള്ളത് ഇവിടെ ഉണ്ടായിരുന്നു നിങ്ങൾക്കറിയാം. നാട്ടുകാർക്ക് അറിയത്തില്ലെങ്കിലും ഇവിടെ ഉണ്ടായിരുന്നവർക്കറിയാം എന്തൊക്കെയാ സംഭവിച്ചത്, എന്തൊക്കെയാണ് അതിന്റെ പിന്നിലുണ്ടായ കാര്യങ്ങൾ. പക്ഷെ ജനം ധരിക്കുന്നത് വേറെ രീതിയിലാണ്. അതേ ജനം എന്ന് വെച്ചാൽ സ്വജനങ്ങൾ. നാട്ടുകാരെന്ന് പറഞ്ഞാൽ സ്വജനം ധരിക്കുന്നത് വേറെ രീതിയിൽ, നിങ്ങള് ധരിക്കുന്നത് വേറെ രീതിയിൽ. നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം നേരിട്ട് ബോധ്യപ്പെട്ടവരാണ്. ഞാൻ പറയുന്നത് ഗുരു പോയോണ്ടിരുന്നു. അപ്പൊ അത് ഒന്നും ബന്ധപ്പെടുത്താൻ പറ്റില്ല. ആണ് പറയുന്നത് ജ്ഞാനവും അറിവും അതുമായിട്ടൊന്നും ബന്ധമില്ല. അതിൽ നിന്ന് ഗുരുവിന്റെ ജീവിതത്തിലെ ഓരോ സംഭവങ്ങളും നോക്കിയാൽ തന്നെ മനസ്സിലാവും എന്താണ്. അപ്പോ ഒരുപാട് ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോ അങ്ങനെയുള്ള പണ്ടുകൂടെ ശാസ്ത്രവൈദ്യർ വരുമായിരുന്നല്ലോ. അപ്പൊ വൈദ്യർ ഇതിനൊക്കെ ഒരു സാക്ഷിയായിരുന്നു ഒരുപാട് സംഭവങ്ങൾക്ക്. എന്നുവെച്ചാൽ വൈദ്യർ കുട്ടിക്കാലത്താണ് പിന്നെ ഗുരുവിനെ കണ്ടതെങ്കിലും പിന്നീട് ഒരുപാട് പേരുമായിട്ട് അടുത്ത് ബന്ധം ഉണ്ടായിരുന്നുണ്ട്. ധർമ്മതീർത്ഥര്, ആനന്ദതീർത്ഥര്, നടരാജഗുരു, ഇങ്ങനെയൊക്കെ ഒരുപാട് പേരുമായിട്ട് അടുത്ത് ബന്ധം ഉണ്ടായിരുന്നുണ്ട്. ഇവിടുത്തെ ആന്തരികമായ ചരിത്രങ്ങളൊക്കെ അറിയാം. ഇതെല്ലാം എന്നോട് ഇവിടെ വന്നിരുന്ന ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും നിങ്ങളോട് പോലും പറയാൻ കൊള്ളാത്ത കാര്യങ്ങളാണ്. ഇവിടെ വന്നിരുന്ന് പറഞ്ഞു മാത്രമല്ല, ഈ പ്രശ്നമൊക്കെ ഉണ്ടായി ഞാൻ പന്മനയ്ക്ക് പോകുമ്പോ അവിടെയും വന്നിരുന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്, അവിടെയും വന്നിട്ടുണ്ട്. ശരി, ഇതൊന്നും നടക്കുന്നതല്ല, ഇത് കൂടുതലും നടന്നിട്ടുണ്ട് എന്നൊക്കെ വന്ന് എന്നോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ അതൊന്നും നിങ്ങൾക്ക് പുസ്തകത്തിൽ വായിക്കാൻ കിട്ടിയില്ല, പരസ്യമായി പറയുന്നത് ശരിയല്ല. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് എന്ത് ചെയ്തത്, ഗുരു ഇവിടുന്ന് സ്ഥലം കാര്യമായിരിക്കുന്നത്. അപ്പൊ അത് അറിവുമായിട്ടൊന്നും ബന്ധമില്ല. ഇപ്പൊ ലോകത്തെന്ത് പ്രചരിക്കുന്നു എന്നുള്ളതും വാസ്തവമായിട്ട് ഒരു ബന്ധവുമാണ്. അത് എന്റെ അനുഭവം തന്നെ എനിക്കുണ്ട്. ഇവിടെ എന്താ സംഭവിച്ചതെന്നും സ്വജനങ്ങൾ എന്താ ധരിച്ചതെന്നും നിങ്ങൾക്കൊക്കെ അറിയാം. ഇവിടെ എല്ലാവർക്കും അറിയാം. അത് ഏറ്റവും വ്യക്തമായി അറിയണമെങ്കിൽ ഋതംബരാനന്ദ സ്വാമിയുടെ ചോദിച്ചാൽ മതി. ഏറ്റവും സെഡും മറക്കാതെ പറയാൻ കഴിയുന്ന ആളാണ്. അപ്പോ അത് കൊണ്ട് കാര്യങ്ങളുമായിട്ടൊന്നും ബന്ധമില്ല. അപ്പൊ അറിവും ഇത്തരം കാര്യങ്ങളുമായിട്ട് ഒരു ബന്ധമില്ല. അപ്പോ അറിവുള്ള ഒരാള് അങ്ങനെയുള്ള ഗുണങ്ങൾ ഗീതയിലും മറ്റും പറയുന്ന മാനിത്തും അതമ്പിത്തും തുടങ്ങിയ ഗുണങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അത് അയാളതെല്ലാം ശീലിച്ചതാണ്. ചിലരില് അത്തരം ഗുണങ്ങളെല്ലാം ജന്മസിദ്ധമായും കാണും. ഗുരുവിനെ കുറിച്ച് ചരിത്രകാരന്മാരൊക്കെ പറയുന്നത് ഗുരു ജന്മന ഒരു ഭക്തനായിരുന്നു എന്നാണ്. ജന്മന ഭക്തനായിരുന്നു എന്നാണ് എല്ലാവരും പറയുന്നത്. ഒരു ഭക്തൻ എന്നുള്ള പേരിൽ അറിയപ്പെട്ടിരുന്നു. അത് ജന്മനാ ഭക്തി എന്ന് പറയുന്ന ആരും പഠിപ്പിച്ചതല്ല, ജന്മനാഗനായിരുന്നു. അതിന്റെ വിശേഷതയായിട്ട് പറയുന്നതാണ്. പലരെ കുറിച്ചും അങ്ങനെ, ഗുരു മാത്രമല്ല പലരെ കുറിച്ചും അങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ ഞാൻ ജന്മന ഭക്തി ഇല്ലാത്ത ആളായിരുന്നു. ഓരോരുത്തർക്കും ഓരോ ഇതാണ്. നിങ്ങളിൽ നാളെ പറയരുത് ഞാൻ ജന്മനാ ഭക്തനായിരുന്നു, അങ്ങനെ എനിക്കാവുന്നില്ല. വെറുതെ തള്ളിക്കളയരുത്. ഇങ്ങനെയുള്ള ഇടപാടൊന്നും എനിക്കില്ല. അപ്പോ ഓരോ മനുഷ്യരുടെ ഓരോ രീതിയിലാണ്. ചിലരിലും ജന്മനാജല ഇത് കാണും. അപ്പോ ഓരോരുത്തർ പ്രകൃതിക്ക് വളരെ സ്വാധീനമുണ്ട്. പറയുന്നത് 50% നമുക്ക് ജന്മനാ കിട്ടുന്നതും 50% നമ്മള് സാഹചര്യങ്ങളൊന്ന് ഉണ്ടാക്കിയെടുക്കുന്നു എന്നാണ് പൊതുവെ ഇന്നത്തെ കുട്ടികളുടെ മനഃശാസ്ത്രത്തെ ഒക്കെ പഠിക്കുന്നവരും വിദ്യാഭ്യാസ വിദഗ്ധന്മാരും ഒക്കെ പറയുന്ന അങ്ങനെയാണ്. നമ്മൾ ഇത്ര ശ്രമിച്ചാലും ഒരു 50% കൂടുതൽ മാറ്റിയെടുക്കാൻ പ്രയാസമാണ്. കാരണം 50% എന്താണ്, ജന്മനമുള്ളതാണ്. അത് ഓരോന്നിനും ഓരോ ഗുണമുണ്ടല്ലോ. ഇപ്പം പുളിച്ച മാങ്ങയാണെങ്കിൽ മാവിന് കായ്ക്കുന്ന എത്രയൊക്കെ പഞ്ചസാര ഇട്ടാലും മാങ്ങ എങ്ങനെ പുളിക്കും. മധുരമുള്ള മാങ്ങയാണെങ്കിൽ അത് മധുരിക്കും. അത് മാറ്റാൻ വലിയ പ്രയാസമാണ്. ആ മാവിൽ തന്നെ മാറ്റിയെടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമുള്ളതായിരുന്നു. അതുപോലെ ജന്മനാനുള്ള കുറെ സ്വഭാവങ്ങളുണ്ട്. അപ്പൊ ചിലരിൽ ഇങ്ങനെയുള്ള സദ്ഗുണങ്ങൾ ജന്മനാ തന്നെ വരും. ഈ പറയുന്ന അമാനിത്വം, ശാന്തി, സമാധാനങ്ങൾ, അങ്ങനെയുള്ളവരെ കുറിച്ച് നമ്മൾ പറയാം അതൊരു പാപമാണ്. പാപം എന്ന് പറയും. നല്ലവനെ കുറിച്ച് നമ്മൾ പറയുന്നത് എന്താണ്, പാപം എന്നാണ്. മോശമാണെങ്കിൽ നമ്മൾ പറയാം നല്ല മെടുക്കനാണെന്ന് പറയും. പൊതുവെ ലോകം അങ്ങനെ വിലയിരുത്തുന്നു. ഒരുപോലെ ശാന്ത സദ്ഗുണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്താ പറയാ, അവൻ പാവണം എന്ന് പറയും. ലോകത്തിന്റെ സ്വഭാവം പറയും. വിശാലാനന്ദ സ്വാമി വെറും പാവമാണെന്ന് പറയും. കാരണം സ്വാമി അടുത്ത് മഴ കൂടാനും വെള്ളത്തിലും അടിക്കുകയും സ്വാമി പോവാറ്. അതുകൊണ്ട് പറയുന്നു പാവം. പാവം എന്ന് പറഞ്ഞാൽ പറയുന്ന ആളെന്താണ്? ആള് മോശമെന്നാണ്, പോരാന്നാണ്. പാവം എന്ന് പറഞ്ഞാൽ അവരുദ്ദേശിക്കും. അപ്പൊ ജന്മനാളുള്ള പല നല്ല സദ്ഗുണങ്ങളും ഒരാളിൽ കാണും, മോശവും അതുപോലെ. അപ്പൊ ജന്മനാ ചില നല്ല ഗുണങ്ങളുള്ളവരാണല്ലോ ഇങ്ങോട്ട് തിരിയുന്നത്. പൊതുവെ എന്തെങ്കിലും ചില ഗുണങ്ങൾ വേണം. അങ്ങനെ തിരിയുന്നവര് പിന്നീട് എന്ത് ചെയ്യുന്നു? അവര് സാധന, അവര് ശീലിക്കുന്നു, നല്ല ഗുണങ്ങളൊക്കെ വളർത്തിയെടുക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ വളർത്തിയെടുക്കുന്ന ഗുണങ്ങൾ എന്തു വരുന്നു? ആ ഗുണങ്ങൾ അവര് തത്വജ്ഞാനിയായിരിക്കുമ്പോഴും ആ ഗുണങ്ങൾ അവരിൽ സഹജമായിട്ടിരിക്കും. അതാണ് അങ്ങനെയുള്ള മഹാത്മാക്കളിൽ നമ്മൾ വിശേഷതകളാണെന്ന്. അതൊന്നും അറിവുകൊണ്ടുണ്ടാവുന്നതല്ല. കാരണം അത്തരം ഗുണങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒരാളുടെ അത്തരം അറിവ് ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് ഈ അറിവ് എല്ലാവർക്കും എന്താ ഉണ്ടാകത്തത്? അതിനുള്ള ഒരു പ്രാഥമികമായ യോഗ്യതയൊക്കെ വേണം. അപ്പോ അങ്ങനെയുള്ള ചില യോഗ്യതയൊക്കെ ഉള്ളവരിലെ ഈ അറിവ് ഉണ്ടാകത്തുള്ളൂ. അതാണ് സംഭവിക്കുന്നത്. അപ്പൊ അതിന് ഈ പറയുന്ന അവരുടെ ബോധവുമായിട്ട് നേരിട്ട് ബന്ധമൊന്നുമില്ല. പിന്നെ ഇങ്ങനെ ഒരു ബോധം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അവരെന്ത് ചെയ്യും? അവരിതുവരെ എന്താണോ ശീലിച്ചത് അതനുസരിച്ച് മുമ്പോട്ട് പോകും. അതാണ് അറിവ് അവരെ സ്വാധീനിക്കുക എന്ന് പറയുന്നത്. ശരാധന സ്വാമിക്ക് എന്ത് പറ്റി? ഇഞ്ചക്ഷൻ എന്നാ? അപ്പോ അവരറിവിനനുസരിച്ച് പണ്ട് ശീലിച്ചതനുസരിച്ച് മുമ്പോട്ട് പോകുന്നു, പോകും എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ആ ശീലക്കേടുകളൊക്കെ വരുന്നുണ്ടെങ്കിൽ അതവരുടെ സ്വഭാവം, അതിനെ അറിവുമായിട്ട് ബന്ധപ്പെടുത്തണം. അപ്പോൾ അതൊക്കെ അറിവിന് തടസ്സമായി അറിയുന്നതിന് ശീലക്കേടുകൾ അറിവിന് തടസ്സമായി നിൽക്കുകയുള്ളൂ. അപ്പോൾ അറിവും ശീലക്കേടും. പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഒരാൾ പറയുന്നു എന്നെ ഒന്നും ബാധിക്കത്തില്ല എന്ന് പറയുമ്പോൾ അതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നമ്മുടെ ശീലക്കേടുകളെ ന്യായീകരിക്കാൻ വേണ്ടി ഇത്തരം അറിവുകളെ ആശ്രയിക്കുന്നു എന്നേ ഉള്ളൂ. അത് രണ്ടും തമ്മിലൊരു ബന്ധമില്ല. ഒരാൾ ബന്ധപ്പെടുത്താൻ ശ്രമിച്ചാലും ബന്ധപ്പെടത്തില്ല. അതൊന്നും അതൊക്കെ അർത്ഥമില്ലാത്ത കാര്യങ്ങളാണ്. രണ്ടും ചേരുന്ന കാര്യങ്ങളല്ല. അപ്പോ അത് ഇപ്പോ ഒരാൾ പറയണ ശരി ഇതൊക്കെ കേട്ട് ഞാൻ ആത്മാവാണ് എന്ന് പറഞ്ഞിട്ട് അയാൾ എന്തെങ്കിലും വേണ്ടാധീനങ്ങളൊക്കെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ പ്രവർത്തിച്ചു എന്നിരിക്കട്ടെ, എന്നെ ഒന്നും ബാധിക്കില്ല എന്ന് വാക്കുകൊണ്ട് പറയാവുന്നേ ഉള്ളൂ. എന്തുകൊണ്ട്? താൻ ചെയ്യുന്നത് വേണ്ടാധീനം ആണ് എന്നൊരാൾക്ക് തോന്നിയാൽ അയാളെ പിന്നെ എപ്പോഴും അത് ബാധിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. അല്ലേ? ബാധിക്കായിരിക്കില്ല. ഇപ്പൊ ഒരാള് മറ്റൊരാളുടെ കുറച്ച് പൈസ അപഹരിച്ചു എന്നിരിക്കട്ടെ. ഒരു ഉദാഹരണം പറയാം. മറ്റൊരാളുടെ പണം അപഹരിച്ചു, ആരും അറിഞ്ഞില്ല. അവന്റെ കാശ് എന്റെ കയ്യിൽ വന്നു, എങ്ങനെയോ വന്നു. അപ്പോൾ അയാൾ വിചാരിക്കുകയാണ് ഞാൻ ആത്മാവാണ്, മോഷണം എന്നെ ബാധിക്കത്തില്ല. അയാൾ പറയാണ് മോഷണമൊന്നും എന്നെ ബാധിക്കില്ല. ഞാൻ അങ്ങനെ അയാൾക്ക് വിചാരിക്കാം. അങ്ങനെ വിചാരിക്കുമ്പോൾ തന്നെ അയാളുടെ ഉള്ളിൽ എപ്പോഴും എന്താണ്, ഇത് എപ്പോഴെങ്കിലും പിടിക്കുമോ, ഇതെന്തെങ്കിലും പുറത്തു വരുമോ? കാരണം അതതിനെ തുടർന്ന് സ്വാഭാവികമായി വരുന്നതാണ്. ഇപ്പൊ ഒരു വശത്തോടെ എങ്ങനെ പറയാം എന്താണ് മോഷണം എന്നെ ബാധിക്കുള്ളൂ. പക്ഷെ മറുവശത്ത് ഉള്ളില്ല, അത് പുറത്തു പറയത്തില്ല. ഇത് എന്തെങ്കിലും പുറത്തു വന്നായിരിക്കും സ്ഥിതി, ഞാൻ അകത്താകുമല്ലോ. അപ്പൊ ഈ ഒരു വിചാരം എന്ന് പറയുന്നത് താൻ ചെയ്തത് മോഷണമാണ് എന്നുള്ള ബോധം ഉണ്ടെങ്കിൽ അതിനോടൊപ്പം ഇതെന്തായാലും വരും, അതും മനസ്സിൽ നിന്ന് കളയാൻ പറ്റില്ല. അപ്പൊ പിന്നെ ഇത് രണ്ടും കൂടെ പോകും. ഇടയ്ക്കിടയ്ക്ക് പറയുന്നതാണ് ഇതൊന്നും എന്നെ ബാധിക്കത്തില്ല പരസ്യമായിട്ട്. ഉള്ളിൽ എന്താണോ പിടിക്കുമോ പിടിക്കുമോ, അപ്പൊ അയാൾ മനസ്സിന് ശാന്തി സമാധാനം ഉണ്ടാവും. അപ്പോ അങ്ങനെയുള്ള അപരാധങ്ങൾ ഒരാളുടെ ജീവിതത്തിൽ സംഭവിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമാണ് അത് അവനെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും. എപ്പോഴെങ്കിലും ഏതെങ്കിലും സമയത്ത് കടന്നു വരും, ഒന്നുമില്ലെങ്കിൽ സ്വപ്നത്തിലെങ്കിലും വരും. അതാണ് അതിന്റെ ദോഷം. അപ്പൊ അതിൽ നിന്ന് ഒരാൾക്ക്, കാരണം അയാൾക്ക് തെറ്റാണെന്ന് ഇപ്പൊ അറിയാതെ ഒരു തെറ്റ് ചെയ്താൽ ചിലപ്പോൾ നമ്മൾ അതൊരു പ്രശ്നമായെന്ന് വരത്തില്ല. തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ആ തെറ്റാണെന്നുള്ള ബോധത്തിൽ നിന്ന് ഒരാൾക്ക് ജീവിതത്തിൽ ഒരിക്കലും മോചനം ഉണ്ടാകത്തില്ല, എത്രയൊക്കെ ശ്രമിച്ചാൽ എന്നാണ് മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. എല്ലാവരും അംഗീകരിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ നമ്മൾ ഇതൊക്കെ ചേർത്താൽ ഏത് ഞാൻ ആത്മാവാണ് ബാധിക്കില്ല, അതുകൊണ്ടൊന്നും വിശേഷത ഇല്ല. അതൊക്കെ നമുക്ക് എന്താണോ സ്വയം സമാധാനപ്പെടാനോ അല്ലെങ്കിൽ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനോ ഒക്കെ പറയാം. പക്ഷെ ഇത് പിന്നിൽ കിടക്കും, ഉണ്ടായിരിക്കും. അതുകൊണ്ടിപ്പോ ഒരാൾ പുറമേ എന്ത് പറയുന്നു, ഒരാൾ മറ്റുള്ളവരെ എന്ത് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നു, അതിനൊന്നും ഒരു കാര്യമില്ല. അപ്പൊ ഒരാൾ അത് സ്വന്തം സമാധാനത്തിന് വേണ്ടി എന്നെ കണ്ടാൽ കിണ്ണം കെട്ടവനെന്ന് തോന്നുന്നു, അത് കേട്ടിട്ടുണ്ടോ? ഒരാളൊരു വീട്ടിൽ ചെന്നപ്പം വരാന്തയിലൊരു കിണ്ണം ഇരിക്കുന്നു, അതെടുത്ത് പതുക്കെ ഇങ്ങനെ താഴോട്ട് കയറ്റി വെച്ച്, എന്നിട്ടാണെങ്കിൽ പുറത്തോട്ടിറങ്ങി ആരും കണ്ടില്ല. നാല് കഴിഞ്ഞിട്ട് നോക്കിയപ്പോ ആരും കണ്ടില്ല, ശരിയാണ് എണ്ണം കണ്ടത് ആരും കണ്ടില്ല, ഉറപ്പോ. അയാൾ പുറത്തോട്ടിറങ്ങി വന്നപ്പോ പക്ഷെ അയാളുടെ ഉള്ളിലുണ്ടല്ലോ എണ്ണം കെട്ടവനാണെന്ന്. ഇതാണ് മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്ന പറയുന്ന ഇതാണ്. അപ്പൊ അയാൾ ഒരാളെ കണ്ടപ്പോ അറിയാതെ അങ്ങ് ചോദിച്ചു പോയി, മനഃപൂർവ്വമല്ല, ഇന്ന് കണ്ടാല് എണ്ണം കെട്ടവനാണെന്ന് തോന്നുന്നു. ഇതാണ് പറയുന്നത് ഒന്നും എന്നെ ബാധിക്കില്ല എന്ന് പറയുന്നു. അത് തന്നെ എന്തോക്കെ ബാധിക്കുന്നുണ്ട്, തന്നെ എന്തോ ബാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് എന്നെ ബാധിക്കുന്നില്ല ബാധിക്കുന്നില്ല ബാധിക്കുന്നില്ല ബാധിക്കുന്നില്ല എന്ന് പറഞ്ഞ എന്റെ അർത്ഥം എന്താണ്? ബാധിക്കുന്നുണ്ടോ ബാധിക്കുന്നുണ്ടെന്നാണ് പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങളും ഈ ജ്ഞാനം എന്ന് പറയുന്ന അറിവെന്ന് പറയുന്നതായിട്ടൊന്നും ബന്ധപ്പെടുത്തേണ്ട കാര്യമില്ല. അതൊക്കെ പിന്നെ എന്താണ്? അതൊക്കെ മനുഷ്യൻ സംഭവിക്കുന്ന ദൗർബല്യങ്ങളാണ്. മനുഷ്യന്റെ എല്ലാ തിന്മകളും എന്താണ്? അവന്റെ ദൗർബല്യങ്ങളാണ്. മനുഷ്യനെന്ന് പറയുന്ന പൂർണ്ണനല്ല, ഒരു മനുഷ്യനും ലോകത്ത് പൂർണ്ണൻ. എന്തുകൊണ്ട്? മനുഷ്യനെന്ന് പറയുമ്പോൾ അവന്റെ ശരീരം, മനസ്സ്, ചിന്തകൾ, വിചാരങ്ങൾ, വികാരങ്ങൾ ഇതെല്ലാം ചേർന്നാണ് മനുഷ്യൻ. ഇതിലൊക്കെ അപൂർണതയാണ്. ഒരാളുടെ ശരീരം പൂർണ്ണമാണ്, മനസ്സ് പൂർണ്ണമാണ്, ഇതൊക്കെ ചേരുന്നതാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. അപ്പൊ മനുഷ്യന് അപൂർണതയുണ്ട്, അപൂർണതയാണ് ദൗർബല്യമായിട്ട് പുറത്തു വരുന്നത്. ദൗർബല്യമായി വരുമ്പോ അതിനെ പിന്നെ ന്യായീകരിച്ചിട്ട് കാര്യമില്ല. അതിനെ ന്യായീകരിക്കാൻ വേണ്ടി ഒന്നും എന്നെ ബാധിക്കത്തില്ല എന്നൊന്നും പറയുന്നൊരു കാര്യമില്ല. അപ്പൊ അങ്ങനെ ഒരു ദൗർബല്യം സംഭവിച്ചു കഴിഞ്ഞാൽ എന്താണ്? അത് ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കുക, അത് നല്ല കാര്യം. അത്ര ഒരു മനുഷ്യന് സാധ്യമാവും. ഇപ്പൊ ദൗർബല്യങ്ങൾ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. മനുഷ്യനാണെങ്കിൽ അത് ഉണ്ടാകും, ഏറ്റക്കുറച്ചിൽ കാണും, ചിലർ കൂടുതൽ കാണും, ചിലർ കുറച്ച് കാണും. അതുകൊണ്ടാണ് സൃഷ്ടിയിൽ പൂർണ്ണതയില്ല എന്ന് പറയുന്നത്. ആത്മാവ് പൂർണ്ണമാണ്, അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ തത്വജ്ഞാനികളിൽ കാണുന്ന തത്വജ്ഞാനി എന്ന് പറഞ്ഞാൽ തത്വജ്ഞാനി എന്ന് നമ്മൾ വിശ്വസിക്കുന്നവരാണ്. അവരിൽ കാണുന്ന ഈ വിശേഷതകൾ അതും എന്താണ്, ആ അറിവിന്റെ നേരിട്ടുള്ള ഒരു ഫലമല്ല. പറഞ്ഞല്ലോ, അറിവ് അവരുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നു, മറിച്ച് എന്താണ്, അവർ ചെയ്തിട്ടുള്ള സാധനകളുടെ ഫലമാണ്. അവരുടെ ശാന്തി സമാധാനം എല്ലാം കാണും, ഇനി സന്തോഷം സുഖം എല്ലാം അതാണ്. അപ്പോ അതിന് ജ്ഞാനവുമായിട്ട് നേരിട്ട് യാതൊരു ബന്ധവും ഇല്ല. അതും നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യം. അങ്ങനെ ഒരു സാധന ചെയ്താൽ അതിന്റെ സാധ്യമുണ്ടാവും. അതുകൊണ്ടാണ് ഇപ്പൊ രാമമഹർഷി ഉണ്ടാതിരുന്നത്. എന്തുകൊണ്ട്? അത് ശീലിച്ചുകൊണ്ട്. പിന്നെ എല്ലാവർക്കും അങ്ങനെ ശീലിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അത് നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം ശീലിച്ചാൽ അത് നമ്മൾ വിജയിക്കണമെന്നില്ല. ചിലത് വിജയിക്കും, ചിലത് പരാജയപ്പെടും. എന്തേ, ചിലർ കാർ ഓടിക്കാൻ പഠിച്ച് ലൈസൻസ് എടുക്കും, പക്ഷെ ഓടിക്കാൻ പറ്റത്തില്ല, പേടിയാവും. ഇതാണ് സമയം ഓടിക്കും. ചിലർ കൊറേ കാലം പേടിയുണ്ടായിരുന്നു. ചിലരുടെ അത് പറ്റത്തില്ല. എത്രയോ പേരെ എനിക്കറിയാം. ഭയം കാണും, ഓടിക്കത്തില്ല, ലൈസൻസ്. അതുപോലെയാണ് ചില കാര്യങ്ങൾ നമ്മൾ ശീലിച്ചാലും അതിന് വിജയത്തിലെത്തിക്കാൻ കഴിയുന്ന വരത്തില്ല. രമണ മഹർഷിയുടെ ഒരു ശീലം അതായിരുന്നു. രാമകൃഷ്ണദേവന്റെ ശീലം വേറെന്നായിരുന്നു. ഒക്കെ ശീലമാണ്. എന്താണ്, ചെറിയ പ്രായത്തിലെ പൂജയും മണിയുടെയും ഭക്തിയും അങ്ങനെയൊക്കെ പോയോണ്ട് എന്ത് ചെയ്തു, അങ്ങനെ ഒരു വഴിക്ക് പോയി. അതൊക്കെ ചിലത് നമുക്ക് വേണമെങ്കിൽ ജന്മനാന്ന് പറയാം, അല്ലെങ്കിൽ പിന്നെ ബാക്കിയെല്ലാം എന്താണോ ശീലിച്ചെടുക്കുന്നതാണ്. അത് ഓരോരുത്തരുടെയും ഓരോ ശീലമാണ് അങ്ങനെ വരുന്നത്. അപ്പൊ അതുകൊണ്ട് അതിനെയൊന്നും നമ്മൾ ജ്ഞാനവുമായി അറിവുമായി ബന്ധപ്പെടുത്തരുതെന്നാണ് ഈ പറയുന്നതിന്റെ ചുരുക്കം. അറിവിനെ നമുക്ക് നേരിട്ട് ബന്ധപ്പെടുത്താമെന്നുള്ള ഒന്നിനോട് മാത്രമാണ്. ഏതിനോടാണ്? അറിവില്ലായ്മ പോകുന്നു, അറിവുകൊണ്ട് അതാ സംഭവിക്കുന്നു. അറിവ് മറ്റൊന്നിനും, പ്രത്യേകിച്ച് ഈ പറയുന്ന ആത്മബോധം എന്ന് പറയുന്ന മറ്റൊന്നിനും കാരണം അല്ല. അപ്പോ ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. എന്താണ് ഇങ്ങനെ, അങ്ങനെ ജ്ഞാനമുള്ള ആള് ജ്ഞാനം ഉള്ളത് കൊണ്ടാണ് ഇത് ചെയ്തത്, അത് ചെയ്തത്, മറ്റത് ചെയ്തത്, അതൊന്നുമല്ല. അതും ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ മനുഷ്യന്റെ ശീലം, അതൊക്കെ ഓരോരുത്തരുടെ ശീലമാണ്. പിന്നെ അവരുടെ ബാഹ്യബോധം, പ്രപഞ്ചത്തെ കുറിച്ചുള്ള ബോധം, അവരുടെ കർത്തവ്യങ്ങളെ കുറിച്ചുള്ള ബോധം, അവരുടെ ധർമ്മചിന്ത, ഇതൊക്കെ അനുസരിച്ചാണ് അവർ പ്രവർത്തിക്കുന്നത്, അവരുടെ സാഹചര്യങ്ങൾ. ഇതിനെയൊന്നും അറിവുമായിട്ട് ബന്ധപ്പെടുത്താൻ എത്തേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് ഇപ്പറയുന്ന ആത്മബോധമുള്ളവരും ഇത് ഇത് വ്യക്തമായി മനസ്സിലാക്കേണ്ട കാര്യമാണ്. പല രീതിയിൽ ജീവിക്കുന്നു, പല രീതിയിൽ പ്രവർത്തിക്കുന്നു. ഒരാൾ ചെയ്യുന്ന നമുക്ക് ശരിയെന്ന് തോന്നുന്നു, വേറൊരാൾ ചെയ്യുന്നത് ശരിയല്ല എന്ന് തോന്നുന്നു. അപ്പൊ നമ്മൾ അതിനൊക്കെ ചോദ്യം ചെയ്യുന്ന എന്താണ്? നമ്മളെന്താ ചോദ്യം ചെയ്യുന്നത്? ഒരാത്മജ്ഞാനിയല്ലേ? അപ്പൊ ഈ ആത്മജ്ഞാനം എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് എന്താണ്? എന്തോ തേങ്ങാക്കൊല എന്ന് പറയുമ്പോൾ എന്തോ ഒരു സാധനം എന്നാ വിചാരിച്ചിരിക്കുന്നു. എന്തോ മറ്റേ ഇടപാടെന്നൊക്കെ ധരിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത്. അതിന് അതുമായിട്ടൊന്നും ബന്ധമില്ല എന്ന് ഇത്രയും പറഞ്ഞില്ലെങ്കിലും മനസ്സിലാക്കിയാൽ കൊള്ളാം. മനസ്സിലായ കുറെയൊക്കെ.